السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. നാട്ടിൽ ബി സി റഹ്മാൻ എന്ന് പറയുന്ന ആള് അഷ്ഫഖ് മജീബിനെ കുറിച്ച് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ ഐ എസിൽ ചേർന്ന ഈ 21 മലയാളികൾ എന്താണ് അവിടുത്തെ അവസ്ഥ, അവരുടെ ഫാമിലി എങ്ങനെയാണ്? അപ്പോ ഇത് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാൻ കഴിയുന്നു. എന്താണ് ഇപ്പോ നിങ്ങളുടെ ഹാല്? ഇവിടെ അൽഹംദുലില്ലാ നല്ല നല്ല വിശേഷമാണ്, നല്ല സുഖമാണ്. ഖിലാഫത്തിന്റെ അൽഹംദുലില്ലാ ഫുള്ളി ശരിയ കംപ്ലയിൻ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിലെ പോലെ ദാറുൽ കുഫാറിൽ മുസ്കിനികളെ ഇടയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല. ഇവിടെ അൽഹംദുലില്ലാ ദാറുൽ ഇസ്ലാമിലാണ് നമ്മളെല്ലാം ഉള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നത്, എങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത്? എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചത്? നമ്മളിവിടെ വന്നിരിക്കുന്ന മെയിൻ റീസൺ ജിഹാദാണ്. കുഫാർ മുഷ്രിഖീൻ മുത്തഖീൻ അവരെ എതിരെ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന്റെ ഭാഗമായി തന്നെ നമ്മള് ഇവിടെ വരുന്നതിന്റെ ഒരു നിയത്ത് തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അൽഹംദുലില്ലാ അതിന് നമ്മള് രണ്ട് സുഹൃത്തുക്കള് ഈ പാതയിൽ അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. നമ്മളും ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര ആൾക്കാർക്ക് ശരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതായത് നാട്ടില് കൃത്യമായ റിപ്പോർട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതല്ല, അമേരിക്കയുടെ ആക്രമണമാണോ നിങ്ങൾക്ക് കൂടുതൽ ഫേസ് ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ ഖിലാഫത്തിനെതിരെ, ദൗലത്തുൽ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ വാർത്തയിൽ സ്ഥിരം വരുന്നതാണ്. ലോകം മൊത്തം, ഒരു വലിയ കോലിഷൻ, നേറ്റോ അടക്കമുള്ള വലിയൊരു കോലിഷൻ, കുറെ കൺട്രീസ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു പവറിനെതിരെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ വെരി ബിഗ് തിങ് ഫോർ അസ്. ഇതിന്റെ ഇടയിലാണ് നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ടത്. ഓക്കെ, ഇനിയും അവിടെ തുടരാനാണോ നിങ്ങളുടെ തീരുമാനം? അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ എന്താണ് ഇപ്പോ? ഇവിടെ അമേരിക്കൻ ഡ്രോൺസ്, അമേരിക്കൻ ജെറ്റ്സ്, അതേപോലെ മറ്റുള്ള കൺട്രീസിന്റെ ഹെൽപ്പ് കൂടെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ, ഖുറാസാനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ വെരി ബിഗ് തിങ് ഫോർ അസ്. ഡെയിലി ബോംബ് ചെയ്യാറുണ്ട്, അതൊരു നോർമൽ. ഫസ്റ്റ് ഇവിടെ വന്നപ്പം, ചെറുതായി വന്നപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ല ഒന്നുമില്ല. നമ്മള് നോർമൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒരു ബോംബിടും. പക്ഷെ ഇതൊന്നും നമുക്ക് വലിയ കാര്യങ്ങളായിട്ട് ഇറ്റ് ഡസ് നോട്ട് എഫക്ട് അസ് മച്ച്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ? സ്ത്രീകളുടെ കുട്ടികളുടെ അവസ്ഥ ഇതന്നെ. ഫസ്റ്റ് ഇത് ചെയ്ത് വന്നപ്പം എന്റെ കുട്ടി തന്നെ ഫസ്റ്റ് ഇത് ചെയ്ത് വന്നപ്പം ബിഷക്കന്റെ മറ്റുള്ള വെപ്പൻസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ കുറച്ചൊന്നും പേര് വരാറുണ്ട്. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ നമ്മൾ വെപ്പൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ചിരിക്കലാണ്. കുട്ടികൾ അൽഹംദുലില്ലാ, കുട്ടികൾക്കും അറിയാം നമ്മൾ മുഷ്രിഖിന്റെ എതിരെ, മുർത്തഖീന്റെ എതിരെ, കുഫാറികളുടെ എതിരെയുള്ള ഒരു ജിഹാദാണ്. അപ്പം ചെറിയ കുട്ടികൾ ഇവിടെ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് 4 ഇയേഴ്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ എന്താ പറയാ, ടോയ് കൺസുമായിട്ട് റെഡിയാണ് മുഷ്രിഖിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അമേരിക്ക ഒരു വലിയൊരു ബോംബ്, ഒരു മദർ ഓഫ് ബോംബ്സ് ഇവിടെ ഇട്ടു എന്ന് കേൾക്കുന്നു. അതിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയോ? അമേരിക്ക മദർ ഓഫ് ബോംബ്സ് ഇട്ടതായിട്ടുള്ള വിവരം നമ്മൾ ഇട്ട കഴിഞ്ഞ ഫ്രൈഡേ 7:32 PM അവർ ഇട്ടതെന്നാണ് നമ്മൾ ന്യൂസിൽ വായിച്ചത്. പക്ഷെ ഇവിടെ ഇല്ല എന്റെ ഒരു സുഹൃത്തും ഒരു ഫ്രണ്ട്സും ആരും, ഒരു മുജാഹിദീനും എനിക്കറിയുന്ന ഇവിടെയുള്ള മുജാഹിദീനും അറിഞ്ഞിരുന്നില്ല ബോംബ് ഇട്ടപ്പോൾ. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ സത്യമായ അവസ്ഥ അതായിരുന്നു. അടുത്ത ദിവസം ന്യൂസിൽ വായിക്കുമ്പോഴാണ് അറിഞ്ഞത് ഇത്ര വലിയ ബോംബ് ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന്. അതിൽ അൽഹംദുലില്ലാ കാഷ്വാലിറ്റീസ് അന്വേഷിച്ചപ്പോഴും ഓരോ മുജാഹിദിന് പോലും, ഒരു ഇവിടുത്തെ ലോക്കലിന് പോലും ഒന്നും സംഭവിച്ചില്ല. ഒരു ഇഞ്ചറി അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിച്ചില്ല. ഇനി സംഭവിച്ചാൽ തന്നെ നമുക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതിന്റെ റീസൺ വെച്ചാൽ നമ്മളിവിടെ വന്നിരിക്കുന്ന ജിഹാദിന് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് ശഹാദത്തിന് വേണ്ടിയിട്ടാണ്. ഈ ബോംബിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല. ഞാൻ കേട്ടെന്ന് വെച്ചാൽ രണ്ട് മലയുടെ ഇടയ്ക്ക് ഏതോ ഒരു സ്ഥലത്ത് ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു രാത്രി, ആ ചായ കുടിക്കുന്ന സമയത്ത് ആ സമയത്ത് ചെറിയൊരു സ്മോൾ വൈബ്രേഷൻ നമ്മൾ ഫീൽ ചെയ്തു. നോർമൽ ഒരു ബോംബ് എന്നാണ് വിചാരിച്ചത്. റാഷിദ് അബ്ദുള്ള നിങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഈ എൻ ഐയും മറ്റുള്ള ഏജൻസികളും പല വാർത്തകളും പുറത്തുവിടും. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരു സോഴ്സും ഇല്ല, വെറുതെ ആൾക്കാരെ എന്താ പറയുക, ന്യൂസ് വെറുതെ ഒരു റിലയബിലിറ്റി ഇല്ലാതാണ് പുറത്തുവിടുക. ന്യൂസ് എൻ ഐക്ക് തന്നെ അവർ സ്വന്തം ആക്സെപ്റ്റേഷൻ ഉണ്ട്, പല ന്യൂസ് അവർ കിട്ടാനുള്ള സോഴ്സ് ഇല്ല. റാഷിദ് അബ്ദുള്ള കൊല്ലപ്പെട്ടത് വരെ എവിടുന്ന ഇവർ കിട്ടിയെന്നറിയില്ല. ബിക്കോസ് ഞാൻ തന്നെ ഇത് കേട്ടിട്ട് സർപ്രൈസ്ഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് റാഷിദ്. നിങ്ങളുടെ ഫാമിലിയുടെ സ്ഥിതി എന്താണ്? ഈ ബോംബിന്റെയും ഇതിന്റെയൊക്കെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റുന്നുണ്ടോ? സംഭവമില്ല, ഇത് ഇറ്റ്സ് ലൈക്ക് എ നോർമൽ ലൈഫ്. നമുക്ക് പ്രത്യേകിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അമേരിക്കൻ ബോംബ്സ്, അഫ്ഗാൻ മിലിറ്ററി ത്രൂ ഇടുന്ന ബോംബ്സ്, ഇതൊക്കെ മെജോറിറ്റി ഓഫ് ദം അവര് ഒരു ലക്ഷ്യമില്ലാതെ വരുന്നത്. അത് മലനമേല വാലീസിൽ അവരൊക്കെ നമുക്കൊരു അതിനെ കൊണ്ടൊരു ഡിസ്ട്രക്ഷനോ ഡാമേജും ഇല്ല. ചില പ്രാവശ്യങ്ങളിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രോൺസ് വഴി ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ. അതിന് അർഹമില്ല, അതിലും മരണപ്പെട്ടാല് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷെയ്ദായിരുന്നു, അള്ളാന്റെ മരണത്തിൽ ഷെയ്ദായിരുന്നാണ്. മുജാഹിദീങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് തന്നെ ഡെത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഹയാത്ത് മീഡിയ ഇറക്കിയവരുടെ നഷീദ് ഉണ്ട്, ഇംഗ്ലീഷ് നഷീദ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. ഒരു ലൈനാണ്, we are men that love death just as you love your life. We are soldiers that fight in the day and the night. Adhanaya yaadartham. We love death just as you love your life. This is not a big thing for us. Okay, mashallah. Pinne DC Rahman chodicha oru chodyam. ഈ IS എന്ന് പറയുന്നത് അമേരിക്കൻ സൃഷ്ടിയാണെന്നും, ഈ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കൊല്ലുവാൻ വേണ്ടിയിട്ട് പരസ്പരം ഇല്ലാതാക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ ഒരു സൃഷ്ടിയാണെന്നും, എന്താണ് ശരിക്കും IS? ഇങ്ങനെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല ഉലമാക്കളും അവിടുത്തെ സ്കോളേഴ്സ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെയും പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ അൾട്ടിമേറ്റ് 100% ലൈസ് ആണ്. നമ്മളിപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റിൽ വന്നപ്പോൾ നമ്മൾ 100% കൺവിൻസ്ഡ് ആയി. ഇത് റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതേ അമേരിക്കൻസ്, ഇതേ ഇസ്രായേലീസ്, ഇതേ ജൂസ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഖുറാസാൻ അമേരിക്കൻ ഗവൺമെന്റ് ആണ് ഇവിടെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ നേറ്റോ. അപ്പൊ ഈ അമേരിക്കൻസാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല, വിഡിത്തമാണ്. അങ്ങനെ ട്രംപ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ട്രംപ് മദർ ഓഫ് ഓൾ ബോംബ്സ് ഇവിടെ ഇട്ടു അഫ്ഗാനിസ്ഥാനിൽ. എന്തിനു വേണ്ടിയിട്ട് ഇത്രയും ക്രോഡ്സ് ഓഫ് ഇത്രയും ഡോളേഴ്സ് എന്തിനാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് ഡിസ്ട്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ അമേരിക്കന്റെ AC-130 എയർക്രാഫ്റ്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇറ്റ് കോസ്റ്റ് ആൻഡ് ലോട്ട്സ് ഓഫ് ബോംബ്സ് ദേ ആർ പുട്ടിംഗ് ഓൺ അസ്. ഫോർ വാട്ട്? അപ്പൊ ഇത് വെറുതെ ചില ആൾക്കാരും മുസ്ലിങ്ങൾ തന്നെ, ചില മുസ്ലിങ്ങളുടെ ഇൻസൈഡ് കുറെ മുനാഫിക്കുന്നുണ്ട്. ഇത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് ദേ ലവ് ദുനിയാ മോർ ദാൻ ആഖിറ, അങ്ങനത്തെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നതാണ്. നാട്ടിൽ ചില സ്കോളേഴ്സ് പറയുന്ന ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബി സി റഹ്മാൻ ചോദിച്ചൊരു ചോദ്യം, ഇതൊരു കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ചോദ്യമാണെന്ന് തോന്നുന്നു. കേരള സെലഫിസവും സൗദി സെലഫിസവും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്യുവർ ഇസ്ലാം, 100% ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ, അല്ലാതെ ദേർ ഇസ് നോ കോംപ്രമൈസ് ഇൻ ഇറ്റ്. ഇസ്ലാം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യും, അല്ലാതെ അതിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മളില്ല. പ്രോപ്പർ മൻഹജ് മൻഹജ് വി ഫോളോ ഇസ്ലാം 100% ഫ്രം ദ ഖുർആൻ ആൻഡ് സുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ട് നബിനെ എന്തൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞു, നബി നമ്മൾ എന്തൊക്കെ പഠിപ്പിച്ചു ത്രൂ ഹദീസ്, ഇതൊക്കെ ഇത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. അപ്പം കേരള സലഫീസ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഗ്രൂപ്പ്, വി ആർ നോട്ട് ഫോളോയിങ് ഇറ്റ്. സൗദി സലഫീസ് ഇറ്റ് ഡിഫറെന്റ് ഗ്രൂപ്പ്, വി ആർ നോട്ട് ഫോളോയിങ് ഇറ്റ്. വി ആർ റെഡി ടു സേ വി ആർ മുസ്ലിംസ്, വി വിൽ ഫോളോ ഒൻലി ഇസ്ലാം. നിങ്ങളുടെ കൂട്ടത്തിൽ പാലനം ചെയ്തു വന്ന, അതായത് മതം മാറി വന്ന യഹിയയും ഈസയും അവരുടെ ഫാമിലിയും ഇപ്പോഴും ഇസ്ലാം മതവിശ്വാസത്തിൽ തന്നെ ഉണ്ടോ എന്നാണ് ബി സി റഹ്മാൻ ചോദിക്കുന്നത്. എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ പറയാനുള്ളത്? അഷംദില്ല, യഹിയ ഫാമിലി അതേപോലെ ഈസ ആൻഡ് ഫാമിലി ഇവർക്ക് ഇസ്ലാം പഠിച്ചിട്ട് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇസ്രയേലിൽ നിന്ന് വന്നതാണ്. 100% ഇസ്ലാം അവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ തന്നെ അത് ടെസ്റ്റിഫൈ ചെയ്യും, നമ്മളും ടെസ്റ്റിഫൈ ചെയ്യുന്നു. നാട്ടിലെ തന്നെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് തിരിച്ച് കുഫറിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അൽഹംദുലില്ല, ഇസ്ലാം 100% ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അവർ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ നാട്ടിൽ പറയുമ്പോൾ അവർ ജൂതന്മാരാണ്, വിവരമില്ലാത്ത ആൾക്കാർ പലരും അങ്ങനെ പറയും. നമുക്കറിയാം ഇവിടെ അവർ 100% ദേ ആർ മുസ്ലിംസ്. ഇവിടെ നമ്മൾ കേൾക്കുന്നത് ഡെയിലി കുറെ ഇന്ത്യൻ ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു, മലയാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഡെയിലി അവിടെ വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടായിരിക്കും ഇത്, അതായത് ഇങ്ങനെയുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? റീസെന്റ് രണ്ടോ മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു, 13 മലയാളികളെ കൊല്ലപ്പെട്ടു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മീഡിയക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് വെരി ഹംഗ്രി. അപ്പൊ കിട്ടുന്ന വാർത്ത വെറുതെ വിതൗട്ട് ഫൈൻഡിങ് മോർ അബൌട്ട് അത് റിലീസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ചില ആളുകൾ ഷെയ്ഡ് ആവുന്നുണ്ട് നമ്മളുടെ ഇടയിൽ. ഇവിടെ ജിഹാദാണ്, ഷെയ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ചില വാർത്തകളൊക്കെ വേറെ ഒരു സോഴ്സും ഇല്ലാതെ വെറുതെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് വിടുന്ന വാർത്തകളാണ്. 13 മലയാളികൾ സത്യം, 13 മലയാളികൾ കൊല്ലപ്പെട്ടിട്ടില്ല. ബി സി റഹ്മാൻ ചോദിച്ച വേറൊരു ചോദ്യം, ഇവിടെ ശരിക്കും ജിഹാദ് ഉണ്ടോ എന്നാണ്. എന്താണ് ഇവിടെ ജിഹാദ് എന്ന് പറഞ്ഞത്? ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 100% ജിഹാദ് ആണ്. ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമല്ല ജിഹാദ്. അള്ളാഹ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ, സൂറത്തുൽ അൻഫാലിലൂടെ, സൂറത്തുൽ മുഹമ്മദിലൂടെ, സൂറത്തുൽ ബഖറയിൽ ആയത്തുകളിലൂടെ, സൂറത്തുൽ പല സൂറത്തുകളിലും അള്ളാഹ് സുബ്ഹാനഹു വ തആല ജിഹാദിനെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല പണ്ഡിതൻ എന്ന് പറയുന്ന ആൾക്കാർ ഇതിനെ, ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയുന്ന എന്താണ്, ജിഹാദ് ഇല്ല, ജിഹാദ് നബിന്റെ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ആളുകൾ നിസ്കാരത്തെ കുറിച്ച് എന്താ പറയാ, നിസ്കാരം നബിന്റെ സമയത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അല്ല. അതുപോലെ തന്നെ ജിഹാദ് ഈസ് വൺ ഓഫ് ദ മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് ഇസ്ലാം. ഇവർ നാട്ടിലുള്ള ചില ആളുകൾ, നാട്ടിലല്ല ലോകത്തിലുള്ള പല ഫേക്ക് സ്കോളേഴ്സ്, സോ കോൾഡ് സ്കോളേഴ്സ് ജിഹാദിനെ റീ ഇന്റർപ്രറ്റ് ചെയ്യും, വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ജിഹാദ് ഇല്ല. ചില ആളുകൾ പറയും ജിഹാദ് നഫ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും ജിഹാദ് നഫ്സ് ഉണ്ട്, ജിഹാദ് അഗൈൻസ്റ്റ് മുഷ്രിഖീൻ ഉണ്ട്, ജിഹാദ് അഗൈൻസ്റ്റ് ഷൈത്താൻ ഉണ്ട്, ജിഹാദ് അഗൈൻസ്റ്റ് മുനാഫിഖീൻ ഉണ്ട്. ദേർ ആർ ഫോർ ടൈപ്സ് ഓഫ് ജിഹാദ്. നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. അൽഹംദുലില്ലാ, ദൗലത്തുൽ ഇസ്ലാമിൽ ജിഹാദ് അഗൈൻസ്റ്റ് സെൽഫ്, ജിഹാദ് അഗൈൻസ്റ്റ് ഷൈത്താൻ, ജിഹാദ് അഗൈൻസ്റ്റ് മുഷ്രിഖീൻ, ജിഹാദ് അഗൈൻസ്റ്റ് മുനാഫിഖീൻ, ഇത് നാല് ചെയ്യാനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ. ഐഎസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 50-ലധികം രാജ്യങ്ങൾ, അതായത് ഒന്നിച്ചു എന്നാണ് കേട്ടത്, അതിൽ പ്രധാനപ്പെട്ട അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ എന്നിവർ, തുർക്കി എന്നിവരൊക്കെയാണ്, ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബുറൂജിൽ വിവരിക്കുന്നുണ്ട്, ഇന്നൽ ലദീന ആമനു വആമിലു സ്വാലിഹാതി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير. ഇതിന്റെ വിശദീകരണം നമ്മൾ പഠിച്ചാൽ, തഫ്സീർ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ അന്നത്തെ കാലം മുസ്ലിങ്ങളെ, മുസ്ലിഖീങ്ങളെ ടെർമിനേറ്റ് ചെയ്തു, 100% ഡിസ്ട്രോയ് ചെയ്തു. പക്ഷെ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വെച്ചാൽ ذلك الفوز الكبير, ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് വിക്ടറി, ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വിക്ടറി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിക്കോസ് അവരെല്ലാവരും സ്വർഗത്തിലെത്തി, സ്വർഗത്തിലെത്തും. ഇവിടെയും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അള്ളാന്റെ കമാൻഡ് ഫോളോ ചെയ്യാം, അല്ലാതെ നമ്മളെ ആഗ്രഹം ദുനിയാവല്ല, നമ്മളെ ആഗ്രഹം വെറും ആഹ്റമാണ്. അതിനുവേണ്ടി അള്ളാന്റെ കമാൻഡായ അള്ളാന്റെ ജിഹാദ് നമ്മൾ ചെയ്യും. അപ്പൊ ജിഹാദിനെ അള്ളാഹ് സ്ഥലങ്ങൾ നമുക്ക് വിട്ടു തരും, ഈ ലോകത്ത് വിട്ടു തരും, കാണുന്നുണ്ട്. ഷാം, ഇറാഖ്, അതുപോലെ സിനായ്, ഈ ലോകത്തെ ഡിഫറെന്റ് പല പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വിക്ടറി തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖിലാഫത്ത് തന്നിട്ടുണ്ട്. ഖുറാസാനിൽ നമ്മുടെ അടുത്ത് വലിയ ഏരിയ നമ്മുടെ കയ്യിലുണ്ട്, ലോകത്തിന്റെ ഇസ്ലാമിന്. നമ്മൾ മുഷ്രിഖീന്റെ, മുർത്തദീന്റെ നമ്മളെതിരെ ജിഹാദ് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിക്ടറി തരും ഈ ലോകത്തിൽ. ഇനി ലോകത്തിലെ എല്ലാ കൺട്രീസും ഒരുമിച്ച് അവരെല്ലാം 100% ഫണ്ട്സ് അവരെല്ലാം ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദൗലത്തുൽ ഇസ്ലാമിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ദൗലത്തുൽ ഇസ്ലാമിനെ കംപ്ലീറ്റ് ടെർമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പറ്റില്ല ഒരിക്കലും. ബിക്കോസ് ദൗലത്തുൽ ഇസ്ലാം ഇസ് എ കോൺസെപ്റ്റ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഒരിക്കലും ഇത് 100% നശിക്കില്ല. ഇത് ആളുകളെ നശിച്ചാലും, ആളുകൾ ചെയ്താലും വേറെ ആൾക്കാർ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി വരും. നമ്മൾ വേഴ്സ് ഫോളോയിങ് അള്ളാഹ്സ് കമാൻഡ്, ഈദർ അള്ളാഹ് വിൽ ഗിവ് അസ് വിക്ടറി ഇൻ ദിസ് വേൾഡ് ഓർ അള്ളാഹു സുബ്ഹാനഹു വതആല വിൽ ഗിവ് അസ് വിക്ടറി ഇൻ ദി ഹിയർ ആഫ്റ്റർ. ഇന്നത്തെ ബോംബിടാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ T-130 ബോംബർ വിമാനവും അമേരിക്കനും അഫ്ഗാനിസ്ഥാന്റെയും ജെറ്റ് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മുജാഹിദങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ്. ബി സി റഹ്മാൻ ചോദിച്ചൊരു പ്രധാന ചോദ്യമുണ്ട്. എനിക്ക് തോന്നി ഇത് വളരെ ഇമ്പോർട്ടന്റ്. കേരളത്തിൽ പല ആൾക്കാർക്കും ഈ ചോദ്യം അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഹനീഫ മൗലവിയും എം എം അക്ബറും അർഷി ഖുറേഷിയും ജാക്കിർ നായിക്കും പോലെയുള്ള നേതാക്കൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതല്ല, നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കുമില്ലാത്ത ഈ ചിന്താഗതി, ഒരു മുസ്ലിം പണ്ഡിതനോ സംഘടനക്കോ ഇല്ലാത്ത ഈ ചിന്താഗതി, ഈ തീവ്രത നിങ്ങളിൽ എങ്ങനെ എത്തി? ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് തുടങ്ങാം. നിങ്ങൾ ഇവിടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ കേരളത്തിലും ലോകത്തിലും ആർക്കുമില്ലാത്ത ചിന്ത, അത് 100% റോങ് ആണ്. ഒന്നാമത് ഈ ചിന്ത ഖുർആൻ പഠിച്ച, ഖുർആൻ നിങ്ങൾ അന്വേഷിച്ച, സ്വന്തം അന്വേഷിച്ചാല് നമ്മൾക്കുള്ള ചിന്ത എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടും. നമ്മളിത് വി ഡിഡ്ന്റ് ഗെറ്റ് ദീസ് തോട്ട്സ് ഫ്രം ദി എയർ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, അല്ലാതെ വല്ല ജൂതനോ വല്ല അമേരിക്കനോ വന്ന് പഠിപ്പിച്ച ചിന്ത അല്ല. നിങ്ങൾ പറയുന്ന ടെററിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു ചിന്ത അല്ല ഖുർആൻ. നിങ്ങൾ എ ടു സെഡ് സ്റ്റാർട്ട് ലേണിംഗ്, നിങ്ങൾക്കും ഇതേ ചിന്ത ഉണ്ടാവും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും ഖുർആൻ പഠിക്കുന്നില്ല. ഇറ്റ്സ് ഓപ്പൺ റിയാലിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ആരാ ഖുർആൻ പഠിക്കുന്നത്. ഖുർആൻ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ സുന്നി എന്ന് പറയുന്ന ആൾക്കാർ, എ പി ആയാലും നീക്കി ആയാലും, എത്ര ആൾക്കാരാണ് ഖുർആൻ പഠിക്കുന്നത്? ഖുറാന്റെ തഫ്സീർ എത്ര ആൾക്കാരാണ് പഠിക്കുന്നത്? ഖുർആൻ പാരായണം ചെയ്യും, അതിന്റെ അർത്ഥം അറിയാതെ, അതാണ് നമ്മളുടെ കുഴപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നിങ്ങൾ പഠിക്കുന്നത്, നമ്മൾ താരീഖിൽ തന്നെ സുന്നി മദ്രസിൽ, ഞാൻ സുന്നി മദ്രസിലാണ് പഠിച്ചത്, സുന്നി മദ്രസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? താരീഖിൽ ബദർ യുദ്ധം, അഹദ് യുദ്ധം, ഖന്ദഖ് യുദ്ധം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? ഇതിലെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്? പഴയകാല പണ്ഡിതന്മാർ അവർക്ക് അറിയായിരുന്നു ജിഹാദ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇസ്ലാമിന്, അതുകൊണ്ട് ഇവർ താരീഖിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. ഇന്നത്തെ പണ്ഡിതന്മാർ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതാണ് കുഴപ്പം. നമ്മളായി ഉണ്ടാക്കിയ ഒരു പുതിയ കോൺസെപ്റ്റ് അല്ല ജിഹാദ്, അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മാത്രം ഉള്ളതല്ല, ഇത് ഖുർആനിൽ നേരത്തെ സൂചിപ്പിച്ചു. സൂറത്തുൽ തൗബ, സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ മുഹമ്മദ്, അങ്ങനെ പല സൂറത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട് ജിഹാദിനെ കുറിച്ച്. ഇനി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ജമാഅത്ത് ഇസ്ലാമിന്റെ മെയിൻ അജണ്ട എന്താണ്? എല്ലാവർക്കും പറയാം, ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട്. അവരുടെ അജണ്ട തന്നെ ഇന്ത്യയിലെ ശരിയായ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തിനാ ശരിയായ നിയമം? ശരിയായ നിയമം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആലോചിക്കും. മുമ്പ് അവർ ജിഹാദിനെ കുറിച്ച് ഇസ്ലാമിക് ബ്രദർഹുഡ് സ്റ്റാർട്ടഡ് ദേ യൂസ് ടു ടോക്ക് അബൌട്ട് ജിഹാദ് ഓപ്പൺലി. എന്റെ നാട്ടിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജിഹാദിനെ കുറിച്ച് ഓപ്പൺലി സംസാരിച്ചാൽ ചെല്ലാത്തവും പിടിച്ചിടും, കേസ് വരും, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പേടി. അതുകൊണ്ട് എന്താ, ഇൻഡയറക്ട്ലി ആൾക്കാരെ വിഡ്ഢിയാക്കാൻ നോക്കുക. ഇന്ത്യൻ ഗവൺമെന്റ് അവരെ വിഡ്ഢികളാണ്, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഈ ഒരു ഫാക്ട്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ അജണ്ട തന്നെ ഇസ്ലാമിക് ഗവൺമെന്റിൽ കയറുക. നിങ്ങൾ ഈജിപ്തിലും ടുണീഷ്യയിലും കേസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ചോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറിയിട്ട് നിയമം മാറ്റിയിട്ട് ഇസ്ലാമിക് ശരിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ജിഹാദ് ഇൻഡയറക്ട്ലി ചെയ്യും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ജിഹാദ് നേരെ ചെയ്യാൻ അവർക്ക് പേടിയാണ്. കേന്ദ്രമിന്റെ അവസ്ഥ എന്താ? കേന്ദ്രമിന്റെ അവസ്ഥയും ഇതന്നെയാണ്. ആൾക്കാർ പറയും കേന്ദ്രം ജിഹാദ് ഓപ്പൺലി പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാ? പേടിയുണ്ട്. ഞാൻ എം എം അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പി സ്കൂളിലെ, ഐ കൻ റിവീൽ ഇറ്റ് ഓപ്പൺലി, ഞാൻ പി സ്കൂളിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അതർ കോഗ്നിറ്റീവ് ഏരിയാസ് ആയിരുന്നു. നിങ്ങള് എന്നെക്കാർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ അറിയില്ലായിരിക്കും, ബിക്കോസ് വേറൊന്നും വേണത്തി. നിങ്ങൾ ഏത് ടീച്ചറിനോടും, നിങ്ങളെ തൃക്കരിപ്പൂര് അല്ലെങ്കിൽ പയങ്ങാടി, യു ഗോ ടു എനി പി സ്കൂൾ ആൻഡ് ആസ്ക്, എന്നെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അറിയാം. ബിക്കോസ് ഐ വാസ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ദേർ, ആൻഡ് ഐ യൂസ് ടു വിസിറ്റ് ഓൾ ദ സ്കൂൾസ്, ആൻഡ് ഐ യൂസ് ടു ഡിസൈഡ് ഇൻ ദി കരിക്കുലം ദാറ്റ് വാസ് ടോട്ട് ഇൻ പി സ്കൂൾസ്. എം എം അക്ബറിന്റെ കൂടെ മീറ്റിംഗിൽ എം എം അക്ബർ തന്നെ നമ്മളോട് പറഞ്ഞ എന്താണ്, കെ എൻ എമ്മിൽ പുറത്തെന്താ പറയാ, നമ്മള് ഇന്ത്യൻസിന്റെ കൂടെ നമ്മള് വി ഹാവ് ടു ലിവ് ഇൻ ഹാർമണി, വി ഹാവ് സെക്യുലറിസം, ഇതൊക്കെ പറയും. പക്ഷെ ഇന്റേണൽ അജണ്ട എന്താന്ന് വെച്ചാൽ പി സ്കൂളിൽ കൂടെ കുറെ സ്റ്റുഡൻസിനെ ഇസ്ലാം പഠിപ്പിക്കുക. ഇസ്ലാം എന്തിനാ പഠിപ്പിക്കുന്നത്? ഇസ്ലാം പഠിപ്പിച്ചിട്ട് ഐ എ എസ് ആൻഡ് ഐ പി എസ് ഓഫീസേഴ്സ് ഉണ്ടാക്കുക. ഐ എ എസ് ഐ പി എസ് ഓഫീസേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്താ ലക്ഷ്യം? മുസ്ലിം ഐ പി എസ് ഓഫീസേഴ്സിനെ ഉണ്ടാക്കുക. അതിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഇന്ത്യൻ ഗവൺമെന്റിൽ കയറാൻ, മെജോറിറ്റി പിടിക്കാൻ. എന്നിട്ട് എന്താ, ഇസ്ലാമിക് ശരിയ കൊണ്ടുവരാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയ എന്റെ കോൺസെപ്റ്റ് അല്ല, ഇത് എം എം അക്ബർ സ്വന്തം പറഞ്ഞ കോൺസെപ്റ്റാണ്. അപ്പം ഇവരെ എല്ലാവരും ഡയറക്ട്ലി ജിഹാദ് ചെയ്യാൻ പേടിയാണ്. ബിക്കോസ് ജിഹാദ് ചെയ്താൽ ദേ വിൽ ഹാവ് ടു സ്പെൻഡ് എ ലൈഫ് ബിഹൈൻഡ് ബാർസ് ഇൻ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഇൻഡയറക്ട്ലി ഇവരെ അജണ്ടയാണ് ഇന്ത്യൻ ഗവൺമെന്റിൽ എന്താണ് മറ്റുള്ള മുസ്ലിങ്ങളുടെ കൂടെ കളിക്കാൻ എല്ലാം ചെയ്യാം. ഐ എം എ സെക്യുലർ പേഴ്സൺ, എനിക്ക് മതമൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇൻഡയറക്ട്ലി ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് കയറിയിട്ട് ശരിയ കൊണ്ടുവരും. ശരി എന്തിനാ കൊണ്ടുവരുന്നത്? ദാറ്റ് വാസ് യു വിൽ നോ. അപ്പൊ ഇതാണ് ഇതാണ് ഇവരെല്ലാവരും അജണ്ട. ഏത് ഗ്രൂപ്പായാലും, ഇസ്ലാമിക് ഏത് ഗ്രൂപ്പായാലും, ഇവർക്ക് എല്ലാവർക്കും അറിയാം ജിഹാദ് ഉണ്ടെന്ന്. പക്ഷെ ജിഹാദ് ഓപ്പൺലി പഠിപ്പിച്ചാൽ, സൂറത്തു തൗബ ഏതെങ്കിലും ഖുത്ബയിൽ ഏതെങ്കിലും പള്ളിയിലും സൂറത്തു തൗബ വിശദീകരിച്ച് എന്താ സംഭവിക്കും? പോലീസുമായിട്ട് ബിക്കോസ് സൂറത്തു തൗബ പഠിപ്പിക്കാനില്ല ഒരു സാഹചര്യം അല്ല നമ്മുടെ ഇന്ത്യയിലും. ബട്ട് വി ഇൻ ഇസ്ലാമിക് സ്റ്റേറ്റ് വി ടീച്ച് എവറിഥിങ്. സൂറത്തുൽ ഇഖ്ലാസ് മുതൽ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ അൻഫാൽ മുതൽ എല്ലാ സൂറത്തും വി ടീച്ച് ഓപ്പൺലി. ഇവൻ ടു അവർ ചിൽഡ്രൻ വി ടീച്ച്. നമ്മളൊന്നും മറച്ചു വെക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. അവരെന്ത് പറയുന്ന വെച്ചാല് അവര് വല്ല താടിയൊക്കെ വെക്കുന്നുണ്ട്, ഫോബൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്, ഇസ്ലാം എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു പറയുന്നുണ്ട്. നമ്മൾ അവരെ കൂടിയും കുറച്ച് നാളുണ്ടായിരുന്നു. സക്കരിയ സലാഹി, മഹസിൻ ഐബി, സാജി തിരൂരങ്ങാടി, ഷംസുദ്ദീൻ പാലത്, അതേപോലെ നമ്മൾ ശ്രീലങ്കയിൽ കുറച്ചുനാള് നവാസൽ ഹിന്ദി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവർ യമനിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടിയും കുറച്ചുനാളുണ്ടായിരുന്നു. അപ്പൊ അവരെ ആശയം നമ്മൾ പഠിച്ചിരുന്നു. അവർ ഖുർആനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അൽഹംദുലില്ല. അവര് ജിഹാദും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പറയും യമനിൽ മാത്രമേ ജിഹാദുള്ളൂ. ഷേഖ് മുഖ്ബിൽ അവരെ ദമ്മാജൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ അവരെ അമീറിന് കൂടെ മാത്രമേ ജിഹാദുള്ളൂ. അപ്പം ഇന്ത്യയിൽ ജിഹാദ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് അവർ ഉത്തരം പറയില്ല. അവരെ ഇൻഡയറക്റ്റ്ലി അവർക്ക് അറിയാം ഇന്ത്യയിൽ ജിഹാദ് ചെയ്യണം, ഇന്ത്യയിൽ ശരിയ കൊണ്ടുവരണം. പക്ഷെ ഇതൊക്കെ തുറന്നു വരാൻ പേടിയാ. തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കാം? അറസ്റ്റിലാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർ മറച്ചു വെക്കും. നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ അവർ തുറന്നു പറയും. പബ്ലിക്കിൽ അവർ ഒരിക്കലും തുറന്നു പറയില്ല. എന്റെ പുറത്തു പറയാൻ എന്താ, നമ്മൾ ഒരു ഗ്രൂപ്പിലുമില്ല, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനെയാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇവരും ഇന്റേൺലി ഇവർക്കും ജിഹാദ് ചെയ്യണം. പക്ഷെ ജിഹാദ് ചെയ്യാൻ പറ്റില്ല. എന്റെ പുറത്തെന്താണ്, പുറത്ത് പഠിപ്പിക്കും, അങ്ങനൊന്നും വേണ്ട, അങ്ങനൊന്നും ആവശ്യമില്ല. സോ ടു സമിറ്റോളം മുസ്ലിങ്ങളായാല് ഖുർആൻ, നിങ്ങൾ ഖുർആനും ഹദീസും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ജിഹാദ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. പക്ഷെ മുസ്ലിങ്ങൾ എന്താന്ന് വെച്ചാൽ അവരെ ഡിസൈസ് കൊണ്ട് ഇതൊന്നും പഠിപ്പിക്കില്ല. ചില ആൾക്കാർ കെ എൻ എമ്മിലെ ചില ആൾക്കാർ ഇൻഡയറക്ട്ലി ഇന്ത്യയില് ശരിയ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാം അവര് നമുക്കറിയാം, ഇറ്റ്സ് എൻ ഓപ്പൺ സീക്രട്ട്. അവർക്ക് പ്ലാൻ ഉണ്ട്, പക്ഷെ എന്നാലും അവർ പൊളിറ്റിക്സിലൊക്കെ കയറിയിട്ട് അവർ മറച്ചു വെക്കും. അതുപോലെ എൻ ഡി എഫ് നിങ്ങൾക്കറിയാം അവരതിന്റെ എന്താന്ന്. പിന്നെ സുന്നി, കേരളത്തിലെ സുന്നി എന്ന് പറയുന്ന എപിക്ക് ആൾക്കാർ, അവര് എന്താന്ന് വെച്ചാല് അവര് മുഷ്രിക്കുകളെ പോലെയാണ് അവർക്ക്. പിന്നെ അവരെ ഖബർ ആരാധനയും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, അതെന്ന് വെച്ചാല് ഹിന്ദുസിന്റെ പല ആചാര്യങ്ങളും അവർക്ക് ജീവിച്ചിട്ട് അങ്ങനെ ദുനിയാവ്, അവരെ ദുനിയാവ് മാത്രം മതി. അപ്പൊ അവർക്ക് ജിഹാദേ വേണ്ട. അതുപോലെ ഈ ദമ്മാജ് എന്ന് പറയുന്ന ആൾക്കാർ, ഈ യമനില് പഠിച്ച ചില ആൾക്കാരുണ്ട്, അവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യും. ജിഹാദ് ഉണ്ടെന്ന് അവർക്ക് 100% അറിയാം, പക്ഷെ അവരത് മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഗ്രൂപ്പല്ല, വി ആർ ഓൺലി മുസ്ലിംസ്. നമുക്കിത് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ പാലന ചെയ്തത്. ബിക്കോസ് വി നോ ദൗലത്തുൽ ഇസ്ലാം ഫോളോസ് ഇസ്ലാം 100%. എ ടു സെഡ് നമ്മളെല്ലാം ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ പാലന ചെയ്തിട്ട് ഇവിടെ വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് സൂറത്ത് തഹ്രീമിൽ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുന്ന നബി ജാഹിദൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം. ഓ പ്രോഫിറ്റ്, ഓ നബിയെ, ജിഹാദ് ചെയ്യൂ കുഫാറിനെതിരെ മുനാഫിഖീനെതിരെ. അവരോട് ബിക്കം ബി വെരി സ്ട്രോൺ അഗൈൻസ്റ്റ് ഹിം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കമാൻഡ് ആകുന്നു. ഇതുപോലെ കുറെ കമാൻഡ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം നാട്ടിലുള്ള ആൾക്കാർ, പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കുക? അവർ പറയും കുഫ്ഫാറിനെതിരെ ജിഹാദ് നഫ്സ് ചെയ്യണമെന്നാണോ ഇത് ഇതിന്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കുഫ്ഫാറിനെതിരെ ജിഹാദ് നഫ്സ് ചെയ്യണമെന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല. യാ അയ്യുഹൽ നബിയ്യു ജാഹിദിൽ കുഫ്ഫാറ വൽ മുനാഫിഖീൻ. കുഫ്ഫാറിന്റെയും മുനാഫിഖീന്റെയും എതിരെ ജിഹാദ് ചെയ്യൂ. അതിന് തഫ്സീർ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ജിഹാദ് ചെയ്യും. ഇബിൻ കസീർ റഹിമഹുള്ള അതിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, കുഫ്ഫാറിനെതിരെ എങ്ങനെയാണ് ജിഹാദ് ചെയ്യുക? വിത്ത് വെപ്പൻസ്. മുനാഫിഖീനെതിരെ എങ്ങനെ ജിഹാദ് ചെയ്യുക? വിത്ത് ദ ശരിയ. നമ്മളിവിടെ ദൗലത്തുൽ ഇസ്ലാമിൽ അൽഹംദുലില്ല രണ്ടും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യയിൽ എന്താ ചെയ്യുന്നത്? മുനാഫിഖീനെതിരെ ശരിയ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇന്ത്യക്കാരെ ഫൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയ നിയമം എന്ന് പറഞ്ഞിട്ട് സിവിൽ ലോ മാത്രം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ലാതെ മറ്റൊരു ലോസ് ഇല്ല അവിടെ ഇന്ത്യയിൽ. അത് മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കാനില്ല ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പെരുമാറാട്ടെ. ഇന്ത്യയിൽ മുമ്പ് ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഖിലാഫത്ത് കൊണ്ടുവരാൻ ശ്രമം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഹിസ്റ്ററി പഠിച്ചാൽ മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. മുസ്ലിങ്ങളെ മറന്നുപോയി, മുസ്ലിങ്ങൾ എന്താ ദുനിയാവിലായിട്ട് ഇതൊക്കെ മറന്നുപോയി. പക്ഷെ അൽഹംദുലില്ലാ ദൗലത്ത് ഇസ്ലാം ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും സൗദിന്റെ അവസ്ഥ എന്താ, സൗദിയിൽ ശരിയായില്ല, സൗദിയിൽ ശരിയുണ്ട് പക്ഷെ ദാറ്റ് ഇസ് ഓൾസോ ഇൻകംപ്ലീറ്റ് ശരിയ. എന്തുകൊണ്ടാ ഇപ്പൊ സൗദിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിമിന് ഹിജ്റ ചെയ്തിട്ട് സൗദിയിൽ പോകണം, പറ്റുമോ? ഇല്ല. പാസ്പോർട്ട് ചോദിക്കും, വിസ ചോദിക്കും. സൗദി നാഷണൽ ആയാലും അത്രയും നാഷണലിന് ഒരു കുഴപ്പമില്ല. ഒരു ഇന്ത്യൻ അവിടെ പോയിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, വെരി ഡിഫിക്കൽട്ട്. അവർ വിസ തരില്ല, പിന്നെ എന്ത് ശരിയാ അവിടുത്തെ. ദൗലത്തുൽ ഇസ്ലാം ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദൗലത്തുൽ ഇസ്ലാം എല്ലാ മുസ്ലിങ്ങളെയും, ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എത്ര മുസ്ലിങ്ങൾ ദൗലത്തുൽ ഇസ്ലാമിൽ വന്നാലും ദൗലത്തുൽ ഇസ്ലാമിന്റെ സ്ട്രെങ്ത് കൂടേ ഉള്ളൂ, അല്ലാതെ അതിനെ കൊണ്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷനും മറ്റേ എന്താണ് വെസ്റ്റേൺ ഫിലോസഫീസ് പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അൽഹംദുലില്ലാ ഇവിടെ വി ആർ ഡൂയിങ് ജിഹാദ് അഗൈൻസ് മുസ്ലിം മുർത്തദ്ദീൻ കുഫാർ, ആൻഡ് വി ആർ ഡൂയിങ് ജിഹാദ് അഗൈൻസ് ദ മുനാഫിഖീൻ. അൽഹംദുലില്ലാ. ജസാകല്ലാഹു ഖൈറൻ ബ്രദർ. ഇൻഷാല്ലാ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇന്ത്യയിലും അതുപോലുള്ള മറ്റ് കാഫിർ രാജ്യങ്ങളിലും ദൗലത്തുൽ ഇസ്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.